ആത്മാവ് എല്ലാം അഭിനന്ദനം യോഗിഭൂതാൻ യോഗസ്ഥനായി മലയിൽ നിന്ന് നടക്കാതെ കായഭൂഷം ധരിച്ചു വിഹരിച്ചിരുന്നു. യോഗി പോലെയുള്ള പറഞ്ഞൊരു ഉദാഹരണമാണ്. ഒരു യോഗി പല ശരീരങ്ങളുള്ള ഒരാളായി മാറും. യോഗസിദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയും. അതുപോലെ ഒരാത്മാവ് പല ജീവന്മാരായി മാറും. ഇതാണ് ഇതിന് മനസ്സിലാക്കുന്നത്. അതിന് ഒരു ആത്മാവ് എന്ന അദ്വൈതം പല ആത്മാവില്ല. ഒരു ആത്മാവ് എങ്ങനെ പല ജീവന്മാരായി മാറും? പല അഹം ബോധമുണ്ടാകും. ഒരാത്മാവിൽ പല അഹംബോധമുണ്ടാവും. പല അഹംബോധമുണ്ടായാലും പല ജീവന്മാരുണ്ടാവും. ഇതിന് ഉപാധി കൊണ്ടുള്ള ഭേദമുണ്ട്. ഓരോ അഹംബോധവും ആ ജീവന്റെ ഉപാധിയാണ്. ഒരു അന്ധകരണവും ജീവന്റെ ഉപാധികളും ഒരു ശരീരം ജീവന്റെ ഉപാധികളും. ശരീരത്തെ തന്നെ പലതായി പറയും. പഞ്ചകോശങ്ങളായിട്ടുണ്ട് ശരീരത്രയമായിട്ടുള്ള പലതരത്തിൽ പറയും. ഇതെല്ലാം ജീവന്റെ ഉപാധികളാണ്. ശരിക്കുക ആത്മാവിന്റെ ഉപാധികളാണ്. അങ്ങനെ ഏകനായിരിക്കുന്ന ആത്മാവിന് പലതാകും. ഏകനായിരിക്കുന്ന ആത്മാവ് പലതാണെന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമുണ്ട്. ഒന്നങ്ങനെ പലതാകും. ഒന്നെന്ന് പറയും, പലതെന്ന് പറയും. ഒന്ന് ആത്മാവ് ഒന്നെന്ന് പറഞ്ഞാൽ വരുന്ന ദോഷം ബന്ധം മോക്ഷ വ്യവസ്ഥ ശരിയാകും. ആത്മാവ് തന്നെ ഉള്ളുകൊണ്ട് ഒരാള് മോക്ഷം നേടുമ്പോൾ ആത്മാവ് തന്നെ ഉള്ളത് എല്ലാവർക്കും മോക്ഷം കിട്ടണം. അതിന്റെയൊക്കെ പ്രധാനമായ ലക്ഷ്യം മോക്ഷമാണ്. ആത്മാവ് ഏകമാണെങ്കിൽ ഒരാള് മോക്ഷം നേടുന്നതുകൊണ്ട് എല്ലാവർക്കും മോക്ഷം കിട്ടുന്നില്ല എന്ന് ചോദ്യമുണ്ട്. അതിനെന്താണ് സമാധാനം പറയുന്നത്? ആത്മാവ് ഒന്നാണെങ്കിൽ ഒരേതൊരാത്മാവ് ഒരാൾക്ക് ആ ആത്മാവിന് മോക്ഷം കിട്ടും, എല്ലാവർക്കും മോക്ഷം കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഗുരുവിന് മോക്ഷമുണ്ട്, ശിഷ്യന് മോക്ഷമില്ല. എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നു? അതിന് പറയുന്ന സമാനം എന്താണ്? ആത്മാവ് ഒന്നാണെങ്കിലും ജീവന്മാർ പലതാണ്. ആ ജീവന്മാർക്കാണ് ബന്ധവും മോക്ഷവും. ഏകനായിരിക്കുന്ന ആത്മാവ് അതിന് പ്രത്യേകിച്ച് ബന്ധവും മോക്ഷവും. അങ്ങനെ വേണമെങ്കിൽ നിത്യമുക്തനെന്ന് പറയാം. ബന്ധമോക്ഷ വ്യവസ്ഥ, ബന്ധമോക്ഷ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഏകനായിരിക്കുന്ന ആത്മാവിനെ തന്നെ പലതായി അംഗീകരിക്കുന്നു. ഒന്ന് പലതാകുന്നതിന് അതിനാണ് ഇവിടെ ഉപാധികളെ കുറിച്ച് പറയുന്നത്. പല ഉപാധികളെ കൊണ്ട് പലതായിരിക്കും ആത്മാവിനെ ഏകമായി സ്വീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നം ഇതാണ് ബന്ധമോക്ഷ വ്യവസ്ഥ എങ്ങനെ ചെയ്യുക. പിന്നെ വേറെ പ്രശ്നം ആത്മാവിനെ ഏകമായി സ്വീകരിക്കുമ്പോൾ ഈ സുഖദുഃഖ വൈദ്യത്തിൽ അതെങ്ങനെ സംഭവിക്കും? ഒരേ ഒരു ആത്മാവിന് ഒരാകെ സുഖം അനുഭവപ്പെട്ട എല്ലാവർക്കും സുഖം വരണം. ആത്മാവെന്നൊക്കെ എന്റെ ഉള്ളിലും അന്യന്റെ ഉള്ളിലും ഇരിക്കുന്ന ആത്മാവുമാണ്. ഞാൻ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അന്യന് സുഖം അനുഭവിക്കും, ഞാൻ ദുഃഖം അനുഭവിച്ച അന്യന് ദുഃഖം അനുഭവിക്കും. അവിടെയും അദ്വൈതികൾ പറയുന്നത് എന്താണ് ആത്മാവുള്ളതെന്ന്, അതേ സുഖദുഃഖങ്ങളെല്ലാം അങ്ങനെ വേറെ ഇരിക്കുന്നു കാരണം ഉപാധി പോയി. ഓരോ ജീവനും വേറെ വേറെ ആയിരിക്കും, ആത്മാവൊന്നാണ്. ഒരേ സമയം തന്നെ ആത്മാവിനെ ഒന്നായിട്ടും പലതായി സ്വീകരിക്കേണ്ടി വരും. എന്റെ ശുദ്ധമായ സ്വരൂപത്തിൽ ആത്മാവൊന്ന് ഉപാധികളെ കൊണ്ട് പല ഉപാധികളെ കൊണ്ട് പലതാകുമ്പോൾ ഞാൻ സുഖി എന്ന് എന്നറിയുമ്പോൾ വേറൊരാള് ഞാൻ ദുഃഖിയാണ് എന്ന് പറഞ്ഞു. ഞാനും വേറൊരാളും ഉപാധി കൊണ്ടുള്ള വ്യത്യാസം ഉപാധി പ്രധാനമായ ഒന്നാണ് അഹംബോധം. കാരണം സുഖത്തെക്കുറിച്ചുള്ള എന്റെ അനുഭവം എങ്ങനെയാണ്? ഞാൻ സുഖിയാണ്, ഞാൻ അങ്ങനെ ആശ്രയിച്ചാണ് സുഖം. കുറച്ചു കഴിയുമ്പോൾ അതേ ഞാൻ തന്നെ പറയുന്നു ഞാൻ ദുഃഖിയാണ്. ഈ ഞാൻ ഓരോരുത്തരും വേറെ വേറെയാണ്. ഉപാധി കൊണ്ടുള്ള വ്യത്യാസമുണ്ട്. ആത്മാവ് എന്നാണെങ്കിലും സുഖദുഃഖങ്ങൾ വേറെ വേറെ ആകാം, ഞാൻ വേറെ ആകാം. അതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആത്മാവ് ഒന്നാണെങ്കിൽ കർമ്മ ഫല വ്യവസ്ഥ എങ്ങനെ ഉണ്ടാകും? ഒരേ ഒരു ആത്മാവിനുള്ള ഒരാൾ കർമ്മം ചെയ്യുന്നു, ആത്മാവ് ഒന്നുകൊണ്ടെങ്കിൽ എല്ലാവർക്കും ആ കർമ്മത്തിന്റെ ഫലം കാരണം ആത്മാവ് ഒന്നാണ്. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എല്ലാവർക്കും കിട്ടുന്നത് കാരണം ആത്മാവൊന്ന് ഇവിടെ അങ്ങനെയല്ല. ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം വേറെ വേറെ കിട്ടും. ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം വേറെ കിട്ടത്തില്ല. അപ്പോൾ ആത്മാവ് ഒന്നാണെങ്കിൽ എങ്ങനെയും കിട്ടും. അവിടെയും ഇത് തന്നെ പറയുന്നു ആത്മാവ് ഒന്ന് തന്നെ, പക്ഷെ കർമ്മം ചെയ്യുന്ന ഞാൻ വേറെ നീ വേറെ, ഞാൻ അത് വേറെ ആയിരിക്കുന്നു ഓരോ വ്യക്തി. ഞാൻ കർമ്മം ചെയ്ത അതിന്റെ ഫലം എനിക്ക് കിട്ടും. കാരണം ഞാൻ ഒരു ജീവനാണ്, വേറിട്ടത് ഒരു ജീവനാണ്. ഇപ്പൊ കർമ്മ പല വ്യവസ്ഥ ഉണ്ടാകുന്നതിന് ജീവന്മാർ വേറെ ആയി, എന്നാൽ ആത്മാവ് ഒന്നാണ്. ആത്മാവ് ഒന്നായിരിക്കുമ്പോ ഓരോരുത്തരുടെ സുഹൃത്തുക്കം വേറെയാണ്, കർമ്മഫലങ്ങൾ വേറെയാണ്, ബന്ധമോക്ഷം വേറെയാണ്, ഇങ്ങനെയെല്ലാം വേറെ വേറെയാണെങ്കിൽ ആത്മാവിനെ പലതായി സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കാവുന്നതാണ് സാങ്കന്മാര്, ന്യായവിശേഷികന്മാർ, യോഗികൾ എല്ലാം പറയുന്നത് ആത്മാവ് വേറെയാണ് എന്ന്. ഇതെല്ലാം ശരിയാണ്. എന്താണ് ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എനിക്ക്, ഞാൻ വേറെ നീ വേറെ. എന്റെ സുഖദുഃഖം എനിക്ക് മനസ്സില്ല, എന്റെ മോക്ഷം എനിക്ക് മനസ്സില്ല, വ്യത്യാസമില്ല. ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആത്മാവിനെ പലതായി സ്വീകരിക്കുക, ഒന്നായി സ്വീകരിച്ചിട്ട് എന്താ ഗുണം എന്നറിയാം. ആത്മാവിനെ ഒന്നായി സ്വീകരിക്കുന്നത് എന്താ ഗുണം? അതിന് സൗകര്യവും മനസ്സിലാക്കാൻ എളുപ്പവും. ആത്മാവ് പലതാണെന്ന് സ്വീകരിക്കുകയാണ് എന്നാണ് മറ്റുള്ളവരെല്ലാം പറയുന്നത്. ഒരാത്മാവാണ് പല ആത്മാവ്. അതാണ് അജീവി പറയുന്നത്. ആത്മാവ് ഒന്നാണ് എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തമാണ്. മറ്റുള്ളവർക്കത് അറിയത്തില്ല. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ജീവന്മാര് പലതാണെന്ന് പറഞ്ഞതാണ്. ഏകമായ ആത്മാവ് ജീവന്മാർ അങ്ങനെ പലതാണ്. ഉപാധി വേറെ, എന്റെ ഉപാധികൾ വേറെയാണ്. ഞാനും നീയും ആത്മാവ് ഒന്നുമല്ല. പക്ഷെ എന്റെ ഉപാധി വരെ എന്ന് വെച്ചാൽ എന്റെ ശരീരം വരെ, എന്റെ മനസ്സ് വരെ, എന്റെ ഇന്ദ്രിയങ്ങൾ വരെ, എന്നിട്ടിരിക്കുന്ന അഹംബോധം വേറെ, അതുകൊണ്ട് എന്റെ പ്രവൃത്തി വേറെയാണ്, എന്റെ ഫലങ്ങൾ വേറെയാണ്, എന്റെ മോക്ഷം വേറെയാണ്. അദ്വൈതി ഒരാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ അത് അദ്വൈതിയുടെ സിദ്ധാന്തം. മറ്റുള്ളവരെല്ലാം പല ആത്മാവിനെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അതെല്ലാം അവരുടെ സിദ്ധാന്തം. സിദ്ധാന്ത ഭേദവും അതുകൊണ്ട് അവരെല്ലാം എന്ത് ചെയ്യുന്നു? ആത്മാവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ഇന്ദ്രിയങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ അറിവിൽ നിന്ന് ഒക്കെ വേറിട്ട് നിത്യനായ ഒരാത്മാവിനെ എല്ലാവരും സ്വീകരിക്കുന്നു. ബാക്കി എന്തൊക്കെയുണ്ടോ അതെല്ലാം ആത്മാവിന്റെ ഉപാധികളായി സ്വീകരിക്കുന്നു. ആത്മാവ് ഒന്നെന്ന് പറയുന്നവരും ആത്മാവ് പലതെന്ന് പറയുന്നവരും ഈ ശരീരം ഇന്ദ്രിയം ഇതിനെയൊക്കെ ആത്മാവിന്റെ ഉപാധികളായി തന്നെ സ്വീകരിക്കുന്നു. ഒരേ ഒരു ആത്മാവുണ്ട്, ബാക്കി ആത്മാവില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരുടെ ആത്മാവ് പലതാണ്, ഒരാത്മാവ് അതുകൊണ്ടില്ല എന്ന് പറയുന്നു. അപ്പോ അദ്വൈതിയെ സംബന്ധിച്ച് ഒരേ ഒരു ആത്മാവുള്ളൂ, ബാക്കിയല്ല ജീവന്മാർ ആണ്. ഒന്ന് പലതായിരിക്കുകയാണ്. ഒന്നങ്ങനെ പലതാകും, അതിനദ്വൈതം പറയുന്നു. ഒന്നാണ് സത്യം, അദ്വൈതമാണ് സത്യം, ബാക്കി പലതെന്ന് പറയുന്നത് നിത്യമാണ്. ആണ് അദ്വൈതം. മറ്റുള്ളവരത് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ ഒന്നെന്ന് പറയുന്നത് അതാണ് നിത്യം, അതുകൊണ്ട് മറിച്ച് പലതാണ് സത്യം. പല ആത്മാക്കളുണ്ടല്ലോ, അതാണ് സത്യം. ഇതൊക്കെ ഓരോരോ ആചാര്യന്മാരുടെ സിദ്ധാന്തങ്ങളാണ്. ഇവിടെ പറയുന്ന അദ്വൈതം ഓരോരുത്തരുടെ സിദ്ധാന്തങ്ങളും ഒരാത്മാവേ ഉള്ളൂ, ബാക്കി പലതെന്ന് പറയുന്നതിന് മിഥ്യയാണ്. അതൊന്നും സത്യമല്ല. ആത്മാവൊന്നും അതേയുള്ളൂ സത്യം എന്ന് പറയുന്നതിനാണ് യോഗിയുടെ നിൽക്കാണ് എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പല ശരീരങ്ങളെ ഉണ്ടാക്കുന്നു, അതൊക്കെ നശിപ്പിക്കുന്നു, അതൊന്നും സത്യമാണ്. അതുപോലെ ആത്മാവ് ഇങ്ങനെ പല ജീവന്മാരെ ഉണ്ടാക്കുന്നു, അതൊന്നും സത്യമാണ്. മിഥ്യ എന്ന് പറയുന്നതിന് യോഗി അംഗീകരിക്കില്ല. അദ്വൈതം പറയും ഈ പല ജീവന്മാരെല്ലാം നിത്യം, ഒന്നും പലതും എന്ന് പറയുമ്പോൾ രണ്ട് ശരിയാണ്, ഒന്നെന്ന് പറയുന്നത് ശരിയാണ് പലതെന്ന് പറയുന്നത് ശരിയാണ് എന്ന് വരണമെങ്കിൽ ഒന്നിനെ സത്യമായി പലതിനെ നിത്യമായി ശ്രമിക്കും. ഞാനും നീയും വേറെ വേറെയാണെന്ന് പറയുന്നത് നിത്യം, ഞാനും നീയും ഒന്നെന്ന് പറയുന്നത് സത്യമാണ്. ഇതാണ് സിദ്ധാന്തമായിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ യോഗിയുടെ ഈ അത്ഭുതമാണ്, യോഗിയുടെ ഈ അത്ഭുതത്തെ കുറിച്ച് ബ്രഹ്മസൂത്രത്തിലും ദീപോല ആവേശം തൊട്ടാഹി പ്രശ്നം ബ്രഹ്മസൂത്രത്തിൽ അതുപോലെ ഏകസൂത്രത്തിലും പറയും. പക്ഷേ ഇങ്ങനെ പറയുന്നതിലും യോഗിക്ക് എങ്ങനെ ഒരു നിരപേക്ഷമായ അത്ഭുതങ്ങൾ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും പല അഭിപ്രായം. യോഗിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ബൗദ്ധന്മാരാണ്, ബുദ്ധ ബുദ്ധന്റെ അനുയായികളാണ്. ബുദ്ധൻ യോഗിയായിരുന്നു, ബുദ്ധന് പല അലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മതി, അനുയായികൾ പറഞ്ഞാൽ മതി. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീന്ദ്രിയമായ അലൗകികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിനുള്ള പരിമിതിയാണ് സിദ്ധി എന്ന് പറയുന്നത്. അല്ല, അറിവുള്ളത് സിദ്ധിയല്ല. ഒരു കമ്പ്യൂട്ടറിൽ ഒരുപാട് അറിവുണ്ട്, അതും സിദ്ധിയല്ല. ഒരു വ്യക്തിക്ക് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അറിയാം, അതൊന്നും സിദ്ധിയല്ല. മനുഷ്യന്റെ തന്നെ കഴിവുകളിൽ വരുന്ന വ്യത്യാസം അതിനെയുള്ള സിദ്ധി എന്ന് പറയും. സിദ്ധി എന്ന് പറഞ്ഞാൽ അത് അലൗകികമായിരിക്കും, ലോകപ്രസിദ്ധമായിരിക്കും, ലോകവിദിതമായിരിക്കും, അതിനുള്ളതിന് സിദ്ധി എന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും ഈ സിദ്ധന്മാരെന്ന് പറയുന്നത് ഇതാണ്. പാചകത്തിന് അയാൾക്കതിലും നല്ല നൈപുണ്യമുണ്ട്, അതിനകത്ത് സിദ്ധിയാണ്. അതായത് കഴിവിനായിട്ട് വികസിപ്പിച്ചത്. നമ്മളെല്ലാവരും സിദ്ധന്മാരാണല്ലോ എന്ന് പറയുന്ന അർത്ഥം ഒരാളുടെ കഴിവിനെ നൈപുണ്യത്തെ അയാൾ വളർത്തിയെടുത്താണ് സിദ്ധി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന സിദ്ധിയാണ്. സിദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അലൗകികമായിരിക്കണം. അതീന്ദ്രിയ വിഷയങ്ങളെ സംബന്ധിച്ചാൽ സിദ്ധി എന്ന് പറയുന്നത് ഉല്ലംഘിക്കുന്നതിനെ സിദ്ധിക്കുന്നില്ല. അപ്പൊ ഒരാൾക്ക് പറയാം ഓർമ്മ സിദ്ധിയോ അത് സിദ്ധി എന്ന് പറയാം. അത് ഓർമ്മ സിദ്ധി മനുഷ്യർ വളർത്തി

ആദർശങ്ങളൊന്നും നടക്കത്തില്ല. ഈ പറഞ്ഞ ഒരാൾക്ക് കഴിവുകളുണ്ടാവും, ഓരോ മനുഷ്യരും വ്യത്യസ്തമായ കഴിവുകൾ, എത്രാർക്ക് അതിശയവും ദൃഷ്ടം, അതിശയങ്ങൾ നമ്മൾ കാണും. അതിജീവനെന്താണ് സാധാരണ ആധിക്യം, അതുകൊണ്ടാണ് ചിന്തി. പക്ഷെ അത് എന്താണ് സ്വാർത്ഥത്തെ അതിലപിക്കുന്നത്, ഭൗതികമായ നിയമങ്ങളെ അതിലപിച്ചുകൊണ്ട് നടക്കും. വ്യക്തിയിൽ അതിന് അർത്ഥങ്ങളും നടക്കും. ഉദാഹരണം പറയുന്നത് കണ്ണൂർത്തി ഞാൻ കാണുന്നു എന്നതാണ് കാഴ്ചശക്തിയുള്ള മനുഷ്യത്വം. എന്താണ് പ്രത്യേകത? ചിലപ്പോൾ കൊച്ചുകുട്ടിയുള്ള പ്രത്യേകത കഴിഞ്ഞാൽ ഞാൻ കാണുന്നതിന് ചെറിയ വസ്തുക്കളെ അപ്പത്തേക്ക് കാണാൻ പറ്റും. ഞാൻ കാണുന്നതിന് ദൂരെയുള്ള വസ്തുക്കളാക്കി കാണാം. അത് സംഭവിക്കും വ്യക്തികളുടെ വ്യത്യാസം കാഴ്ചശക്തിയിലല്ല. അപ്പൊ അത് അവിടെ എന്താണ്? അതിന്റെ കാണുക എന്ന ആ ഒരു ശക്തിയുണ്ട്, അതിനെ അല്ലംഘിക്കുന്ന അതിന് വിധേയമാണ് സൂക്ഷ്മ വസ്തുക്കളെ കാണുന്നത്, ദൂരത്തുള്ള വസ്തുക്കളെ കാണുന്നത്. അതൊക്കെ മനുഷ്യർക്ക് മൂന്ന് കിലോമീറ്റർ വസ്തുക്കളെ കാണാം, മൂന്ന് കിലോമീറ്റർ നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. മൂന്ന് കിലോമീറ്റർ ദൂരെ ഒരു ചെറിയ ചുണ്ടനി ഉണ്ടെന്ന്, മൂന്ന് കിലോമീറ്റർ ദൂരെ നിന്നാണ് പറന്നുകൊണ്ട് ആഞ്ഞിട്ടു. മനുഷ്യനെ ഏതായാലും അതിദൂരെ കാണാം. പക്ഷികൾക്ക് നമ്മളെക്കാൾ സൂക്ഷ്മമായ പല ജീവികൾക്ക് നമ്മളാണ് കാഴ്ചശക്തി. കരടി കിലോമീറ്ററുകൾ ദൂരെയുള്ള വസ്തുക്കൾ മാത്രമല്ല, കിലോമീറ്റർ ദൂരെ ആന കിലോമീറ്റർ ദൂരെയുള്ള ശബ്ദങ്ങൾ, ഭൂമിയിൽ വരുന്ന തരംഗങ്ങൾ, കിലോമീറ്റർ ദൂരെയാണ് തന്നെ അറിയാം. നമുക്കതൊന്നും ഈ മനുഷ്യർ തന്നെ വ്യത്യാസം സൂക്ഷ്മം ദൂരം ഇതൊക്കെ വ്യത്യാസം. ഞാൻ രൂപേശ്യ സ്വന്തം അതായത് കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കൾ അതിന് ചെറുകൾ നമ്മൾ കാണാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ അതാണ് ലോകിക്കണം. ഏതെങ്കിലും മനുഷ്യൻ പ്രാണിയെ തന്നെ ശേഷി കണ്ണുകൊണ്ട് നിറത്തെ കാണാൻ പറ്റും, അത് ചെവികൊണ്ട് കാണാൻ പറ്റും. അത് അനുസരിച്ചാണ് ഞാൻ നടത്തുന്നത്. രൂപേശിയാണ് സ്വന്തം ചെവികൊണ്ട് നിങ്ങൾ നിറത്തെ കാണുന്നുണ്ട് കണ്ണടച്ചിട്ട്, അതിനകത്ത് സിദ്ധിയെന്ന് പറയാം. അങ്ങനെ അത് കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? പ്രാഥമികമായ ഭൗതികമായ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ദ്രിയത്തിന്റെ ശക്തി മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന് പരിമിതിയുണ്ട്. അതിനപ്പുറം അതിനൊരു ശക്തിയൊന്നും ഉണ്ടാകുന്നില്ല. എന്നാലാ പറയുന്നത് മാറ്റം അതുകൊണ്ട് പൗരന്മാരുടെ അവകാശം അതുപോലെ ഇങ്ങനെ അതീന്ദ്രിയമായ അഭൂതീയമായ കഴിവുകളുടെ സ്ഥിതികളെന്ന് പറയുന്നത് കുമാരനെ മാത്രം വിഷയമാണ്. മൂന്ന് സാധനം മനുഷ്യനെ സാധനം ആ നിയമങ്ങൾക്കനുസരിച്ചുള്ള അർത്ഥമുണ്ട്. കഴിവ് വ്യത്യസ്തമാണ്. ചിന്താശേഷി മുതലായിരിക്കുന്നു, ഗ്രഹണശക്തി വളരെ മുതലായിരിക്കും, സ്മരണശക്തി വളരെ മുതലായിരിക്കും. ഇതൊക്കെ സംഭവിക്കും. രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഒരു വ്യക്തിയുടെ ജനിതക സവിശേഷം, ജനിതക ഫലമാണ് പാരമ്പര്യമായി അനുഭവിക്കുന്ന ഒരു കഴിവ്. അങ്ങനെ സംഭവിക്കാം. അതിന് പ്രാക്ടീസും പ്രാക്ടീസും വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അതൊന്നും എന്താണ്, ഇവിടെ സ്വാർത്ഥ അടുത്തില്ല. സ്വാർത്ഥത്തിനടുത്ത് സ്വാർത്ഥത്തെ അതിന്റെ സാമാന്യ നിയമങ്ങളെ അതിലേക്ക് നോക്കുന്നു നടക്കും. ഇത് രണ്ടായിരം വർഷം കുമാരനൊക്കെ കണ്ടു. രണ്ടായിരം വർഷം ആയിരം വർഷം ആയിരം വർഷം അപ്പോൾ ഒരാളുടെ ശക്തി എന്താണെന്നോ കാണാം. ശക്തി അലൗകികമാണെങ്കിൽ അത് നടക്കുന്നില്ല. ലൗകികമാണെങ്കിൽ ശേഷിയാണ് മനുഷ്യന്റെ, അത് വ്യത്യസ്തമാണ്. വിഭിന്നമായ കഴിവുകൾ. ഇപ്പോൾ ഒരാൾ പാടുന്നു, പാടുന്നുകൊണ്ട് ജനിതക സവിശേഷതയുണ്ടെങ്കിൽ അയാൾക്ക് പാടാൻ പറ്റും. എല്ലാവർക്കും പറ്റും. പിന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെച്ചപ്പെടും, നല്ല പാടുക. ഇത്രയേ അതിന് സിദ്ധി എന്ന് പറയാം. ആൾക്കാർ പറയും യേശുദാസിന്റെ സിദ്ധിയുണ്ട്, സിദ്ധിയ കഴിവാണ്. അത് ലൗകികമായ കഴിവാണ്, അത് അതീന്ദ്രിയമായ ഒന്നും. അങ്ങനെ ജനിതകർ പാരമ്പര്യമായി നമ്മളങ്ങനെ ഒരു സവിശേഷത പ്രാക്ടീസ് ചെയ്താക്കാൻ പറ്റും. പ്രാക്ടീസ് ഒക്കെ അതിന് സിദ്ധി എന്നൊന്നും പറയാം. ആദ്യ സിദ്ധി എന്താണെന്ന് ആദ്യം നമുക്ക് മരണപ്പെട്ട അഭിപ്രായത്തിൽ എന്താണ്, മനുഷ്യന്റെ കഴിവുകളിൽ വ്യത്യാസമുണ്ട്. അതായത് സിദ്ധി എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ആധുനിക ഭൗതികശാസ്ത്രം പറയുന്നതാണ്, പ്രാപഞ്ചിക നിയമങ്ങൾ എല്ലാ റെഫറൻസ് പോയിന്റുകളിലും എല്ലാവർക്കും തുല്യമാണ്. മനുഷ്യർക്കെല്ലാം അതിനാർക്കോ അതിനടിക്കാനും ൂപ്രഖ്യാപിച്ചു സായിബാബയുടെ കാലത്ത് നിസ്സാരമാണ് പുഴയുടെ വെല്ലുവിളി. ആർക്കെങ്കിലും അടുത്ത സിദ്ധിയുണ്ടെങ്കിൽ പുള്ളിയുടെ പോക്കറ്റിൽ ഒരു 100 രൂപയുടെ ഒരു നോക്കുന്നുണ്ടാവും, 100 രൂപയുടെ നോക്കും. സിദ്ധിയുടെ അറിവ് തുടങ്ങി ആ നോട്ടിന്റെ നമുക്കിന് പ്രശ്നമാണ്, വേറെ ഒന്നും വേണ്ട. പോക്കറ്റ് കിടക്കുന്ന പുള്ളിയുടെ പോക്കറ്റ് കിടക്കുന്ന നോട്ടിന്റെ അതീന്ദ്രിയ ശക്തിയാണെന്ന് പറയും. നമുക്കൊരു പറയും ആരും ആ പൈസ വാങ്ങാൻ പോയി, നമ്മുടെ കരുണാരോഗ്യം എനിക്കെല്ലാം ഓർമ്മയിട്ടുണ്ട്. 10 രൂപയ്ക്ക് കേരളത്തിന്റെ ആ ഓഫീസിൽ പോയി പറഞ്ഞു വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. അത്ഭുത സിദ്ധി ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു, അത്ഭുത സിദ്ധി എന്ന് തെളിയിക്കാൻ കേരളത്തിന് വലിയ വാർത്തയായിട്ട്. പക്ഷേ കണ്ടീഷൻ ഇതാണ്, എന്താണ് കോവിഡിന്റെ പോക്കറ്റ് കിടക്കുന്ന നോട്ടിന്റെ മന്ത്രമുണ്ട്. അപ്പൊ ആ സിദ്ധിയൊക്കെ കിട്ടി ഞാൻ വേറെ എന്തേ സിദ്ധി ഉണ്ടോ നീക്കാം. കോവിഡ് പറഞ്ഞ അഭിലഷത്തില്ല, എന്തെങ്കിലും വേറെ സിദ്ധിയുണ്ട്. എന്താണോ പുള്ളിക്ക് അറിയാം, അത് തെളിയിക്കണം. അത് കണ്ടില്ല എന്തെങ്കിലും മാജിക് കാണിച്ച എന്തിനാണ്. ഏറ്റവും വലിയ സിദ്ധനായിരുന്നു സായിബാബ. സായിബാബയുടെ വെല്ലുവിളി സ്വീകരിച്ചില്ല, സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പൗരന്റെ ശിഷ്യന്മാർ കുറച്ചു പേരുണ്ട്, കണ്ണു പത്രത്തിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സായിബാബ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ പോയി കാണിക്കാം. എന്താണ് മാല എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക, വായിച്ചെടുക്കുക. ഇതും കൊണ്ടൊരു ടീം കേരളത്തിൽ അവര് മുട്ടപ്പത്തി ഏകദേശം അടുത്തെത്തി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് തിരിച്ച് അവിടെ കാണിക്കുന്നത്. അപ്പൊ സായിബാബ ഇത് തെളിയിക്കണം. ഇതാണ് നമ്പർ പറയുന്നതാണ് അവിടെയും കണ്ടിഷൻ. പുകത്തി തോണുകളും സിദ്ധിയുണ്ടെങ്കിൽ നമ്പർ ഇന്ന് തരത്തിലാണ് തോന്നുന്നത്. ഇവിടെ എത്രയോ സിദ്ധന്മാർ ഏകദേശം അവിടെ എത്താറായപ്പോഴത്തേക്ക് പോലീസ് നിന്ന് അവിടെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവര് പോലീസുകാർക്ക് ലഡു ഇഞ്ചിലേബി എന്ന് എടുത്തു കൊടുത്തു. അവരെല്ലാം ഭക്തന്മാരായി പോയ വായനക്കാർ അവർ വിചാരിച്ചത് സായിബാബയെ പോലെ കഴിവുണ്ട്. അപ്പൊ നമ്മൾ വലിയ വാർത്തയായിരുന്നു. എന്നിട്ട് അവരെല്ലാം തിരിച്ചുവിട്ട് ഇങ്ങോട്ട് പോകാനുവിച്ചു. അവരെന്തെങ്കിലും അർത്ഥ കസ്തി ഉണ്ടെങ്കിൽ അത് തെളിയിക്കും. ആൾക്കാർ പറഞ്ഞു പരത്തിയാൽ പോലെ പറയുന്ന വെല്ലുവിളി സ്വീകരിക്കും. ഇപ്പറയുന്ന ജൈവിക ഗവൺമെന്റ് അവരെ കൊണ്ട് പോകുന്നതിനും ആര് സ്വീകരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്ന സ്വീകരിക്കും. ഇന്നും ഇതേ പറഞ്ഞ അവകാശപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതായത് തന്നെ വടക്കേ ഇന്ത്യയിലെ ഒരു സന്യാസി അയാൾ ഭക്ഷണം കഴിക്കത്തില്ല, വെള്ളവും കുടിക്കില്ല, അടുത്ത കാലത്താണ് മരിച്ചത്. ഏറ്റവും ഭയങ്കര ഇതൊക്കെയാണ്. രണ്ടു തവണയുടെ പരീക്ഷകൾ പിന്നെ രണ്ടു മണി പരാജയപ്പെട്ടു. മനുഷ്യന് ഭക്ഷണം കഴിക്കാതിരിക്കാം, കുറെ ദിവസം കഴിക്കാം, പക്ഷെ വെള്ളം കുടിക്കാതെ ഒരാഴ്ച കൂടി ഇരിക്കാൻ പറ്റില്ല. എപ്പോ എത്ര സ്ഥിതി ഉണ്ടായാലും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിന് കോശങ്ങൾ പ്രവർത്തിക്കുന്നു, ജീവിതം കഴിഞ്ഞു ചെറുപ്പം ഭക്ഷണം കഴിക്കാൻ പ്രയാസം കൊടുക്കില്ല. അതിന്റെ മഹാത്മാഗാന്ധി ഉപവാസം നടത്തിയത് ഉപ്പുകൊണ്ടും നാരങ്ങ ഉപ്പുകൊണ്ടും കൂടെ ചേർത്ത് കുടിച്ചിരുന്നു. പത്രം സൗകര്യം നമ്മുടെ പ്രകാശാന സമയത്ത് വിദ്യാഭ്യാസ തിരക്കുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റും. അല്ലാതെ വെള്ളം കുടിക്കാതെ ആളുകൾ പറ്റും. ഇങ്ങനെയൊക്കെ സന്യാസി വെള്ളം കുടിക്കുന്ന വലിയ കെട്ടായിട്ട് മരിച്ചത് രണ്ടു മണിയും പൊളിപ്പോയി. പിന്നെ വേറൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് കാലത്ത് മഹാത്തട്ടി ശിവരീന വേണം വെച്ചിട്ട് ഭയങ്കര പൂജയാണ്. തീർത്ഥാടന പേര് ഒരു ജീവസമ്പ്രദായത്തിൽ സൂര്യന്റെ എനർജിയുണ്ട്. എങ്ങനെ കോഴിക്കോട്ട് സൂര്യൻ നിന്ന് എനർജി നേരെ സ്വീകരിച്ചു. അയാൾ ഒരു ശിവരീന വലിയ സ്വീകരണം കൊടുത്തിരുന്നു ഇല്ലേ? നോട്ടീസ് എടുത്തിട്ടുണ്ടാണ് ഞങ്ങളുടെ വരുന്നത്. അയാൾ കൂടെ ഒന്ന് പ്രസംഗിച്ചു. അവരുടെ പിന്നെ കുറച്ച് കാര്യമുണ്ട്. ഇയാളെ ചെവിരി വിളിച്ചിട്ടില്ല. ദേവാസിയായിട്ട് ഇവിടുത്തെ നിർത്താനത്തിനായിട്ട് പ്രസംഗിച്ചു. ഇതിനെ കുറിച്ച് ആസ്ട്രേലിയയിലെ മറ്റേ ഒരു ഹോട്ടലിൽ കാണിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരു സായിപ്പ് പോയി ഫോട്ടോ എടുത്തു. അയാൾ ഇറങ്ങി വരുമ്പോൾ ഫോട്ടോ കാണിച്ചു ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ സൂര്യന്റെ ചുമതല തന്നെ ജീവിക്കുന്നു. ചില സമയം എനിക്ക് ഭക്ഷണം കഴിക്കുന്നത് പോകും. അപ്പൊ ഞാൻ എപ്പോഴും ഒന്നും കഴിക്കുന്നില്ല. അറിയാൻ അയാളെ ഫോട്ടോ എടുത്തതാണ്. അയാളെ ഫോട്ടോ എടുത്തിട്ട് യൂട്യൂബിൽ കിടക്കുന്നത് അയാൾ മാർക്ക് പറയുന്നു. ഫോട്ടോ എടുത്തത് മൊത്തം തട്ടിപ്പാണ്. ഹിപ്പോക്രാറ്റ് ഹിപ്പോക്രസി വെറുതെ ഇങ്ങനെ പറയുകയും എന്നിട്ട് ആൾക്കാരാണ് ഞങ്ങൾ ജൈനന്മാർ. ഇന്ത്യയിൽ സൂര്യനിൽ നിന്ന് നേരത്തെ ചിത്താസംബന്ധമാണ്. സൂര്യനിൽ നിന്ന് നേരത്തെ കണ്ടിരിക്കുന്ന സസ്യങ്ങൾക്ക് മനുഷ്യന്മാർക്ക് സസ്യങ്ങൾക്ക് സൂര്യനിൽ നിന്ന് ഊർജ്ജ സ്വീകരിച്ച് അതിന്റെ അനവരുടെ പാചകം നടത്തി അതിന് അതിജീവിക്കാൻ പറ്റും. മനുഷ്യനുള്ള കഴിവ് മനുഷ്യന്റെ സെല്ലുകൾക്ക് ശരീരത്തിലെ കോശങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജമേ അതിന് സ്വീകരിക്കാൻ പറ്റും. വെള്ളത്തിനും ഭക്ഷണം ആ സൂര്യപ്രകാശത്തിൽ ഊർജ്ജം സ്വീകരിക്കാൻ പറ്റും. ഇപ്പോഴും ഈ ഓരോരോ മൂലൊക്കെ ചെയ്തിരുന്ന നാട്ടുപുറത്തൊക്കെ ഇരുന്നുകൊണ്ട് ഓരോ മുറിസിദ്ധന്മാർക്ക് ഇത് അടിച്ചിട്ടു. അവിടെ പറയാനുള്ള സ്വാമിമാരും ഞാനികളെ സിവിലി വിളിച്ചു വരുമ്പോൾ വലിയ ആദരവ് നടത്തിയെങ്കിൽ ഞാൻ വായിച്ച പത്രത്തിലൊക്കെ വായിച്ച എല്ലാം തട്ടിപ്പുകാരാണ് ആണ് പറയുന്നത് എന്നാണ് എന്നാൽ സ്വാർത്ഥാഭിജാനത്തിൽ മനുഷ്യന്റെ ശരീരത്തിലെ കോശങ്ങൾ ഊർജ്ജം ഉത്പാദിപ്പിച്ചാലേ നമുക്ക് ജീവിച്ചിരിക്കണം. ആ ഊർജോത്പാദനം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും അല്ലാതെ സസ്യങ്ങളിലും ഫോട്ടോ സിന്തസിസ് നടത്താതെ അതിന് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ വിശ്വസിച്ച് ഇവരുടെയൊക്കെ പറയേണ്ടത് ഇവരെയൊക്കെ പൊട്ടിക്കൊണ്ടല്ല സ്വാമിമാരും ഇവിടെ താമസിച്ചിട്ടുണ്ട്. എങ്ങനെ എമ്മാരൊക്കെ മുറിക്കാത്തിരുന്ന് കുത്തും പെണ്ണും അടിച്ചു കയറി എനിക്ക് പുറത്തിറങ്ങി പറയും പട്ടിണിയാണ് എന്താണ് സാക്ഷ്യം പ്രകീതിയുടെ സ്വാമിയുടെ നടക്കുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് കുമാര ഭക്ഷണം എന്ന് പറഞ്ഞാണ് ആയിരം വർഷങ്ങൾക്ക് നടക്കാത്ത കാര്യം വ്യക്തികളിൽ നിന്ന് കഴിവുകൾ വ്യത്യസ്തമായി ബാക്കിയുള്ള കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നു. Thank you.